ഗുരു പരമ്പര സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 5:24 ഇവിടെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നന്ദസുഖം, അന്തരാരാമം, അന്തർജ്യോതി. ഇത് ഭാഷ്യത്തിന് പല ഭാഗങ്ങളിലായി പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. അത് ഭാഷ്യകാരന്റെ ഒരു രീതിയാണ്. ചില കാര്യങ്ങൾ സിദ്ധാന്തം അത് നേരിട്ട് പ്രതിപാദിക്കുന്നിടത്ത് ഭാഷകാരൻ കൂടുതൽ വിശദീകരിക്കാറില്ല. എവിടെയെങ്കിലും ഒരു പൂർവപക്ഷം വരുമ്പോൾ, ഒരു വിവാദം വരുന്ന ഭാഗത്താണ് ഭാഷകാരൻ കൂടുതൽ സിദ്ധാന്തത്തിലേക്ക് പ്രവേശിച്ച് വിശദീകരിക്കുന്നത്. ഇവിടെ പൂർവപക്ഷമൊന്നും വരേണ്ട സന്ദർഭങ്ങളില്ല. ശരിക്കും ഒരു സിദ്ധാന്തത്തിന്റെ ആവിഷ്കരണമാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വിശദീകരിച്ചില്ല. അന്തസുഖവും അന്തരാത്മനി സുഖം യേശുസോ അന്തസുഖ, ചെറിയൊരു വിശദീകരണത്തിൽ അത് ഒതുക്കി. തഥാ അന്തരേവ ആത്മനി ആരാം ആക്രീഡ യേശുസോ അന്തരാരാം. അതുപോലെ അടുത്ത് പറയുന്ന അന്തരാരാമ, അന്തസുഖം എന്നും അന്തരാരാമ എന്നും പ്രത്യേകം പറയുന്നുണ്ട് തന്നെ. ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. അന്തസുഖം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. രണ്ടാമത് പറയുന്നത് അന്തസുഖത്തിന്റെ അനുഭവത്തെക്കുറിച്ചാണ്. ആരാമ ആക്രീഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അന്തസുഖം എന്ന് പറയുന്നത് കേവലം ഒരു തത്വമല്ല. അയാൾ ഭൗതികമായി ഉറപ്പിക്കുന്ന ഒരു തത്വമല്ല, മറിച്ച് എന്താണ് അത്? ആരാം ആരമണം എന്നാണ്. അതയാളുടെ ആനന്ദ അനുഭവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ സത്യദാനന്ദം ബ്രഹ്മ എന്നുള്ള ബ്രഹ്മത്തിന് വിശദീകരിക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്രഹ്മം അത് ആനന്ദഘനമായ ഒരു വസ്തുവാണ്. ബ്രഹ്മത്തെ ആനന്ദഘനമായ ഒരു വസ്തുവാണ് എന്നും അറിഞ്ഞിട്ടെന്താ പ്രയോജനം? ആ പ്രയോജനത്തെയാണ് ഇവിടെ പറയുന്നത്, അടുത്ത് പറയുന്നത് അത് അന്തരാരാമമാണ്. അത് ആ ആനന്ദം ജ്ഞാനിയുടെ അനുഭവമാണ് എന്നാണ്. ആനന്ദ സ്വരൂപമായിരിക്കുന്ന തത്വം എങ്ങനെയാണ് അനുഭവത്തിന്റെ തലത്തിലേക്ക് വരുന്നത്? അനുഭവത്തിന്റെ തലം നമുക്കറിയാം. ഒരു വസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ രണ്ട് തരത്തിലാണ്. വസ്തുവിന്റെ സ്വഭാവമനുസരിച്ച് ഒന്നുകിൽ ആ വസ്തുവിന്റെ തലത്തിലേക്ക് നമ്മൾ ചെല്ലണം. ഒരു ജീവൻ അവന്റെ ബുദ്ധിവൃത്തികളെ ആ വസ്തുവിന്റെ തലത്തിലേക്ക് എത്തിക്കണം, പറഞ്ഞാൽ അതിനെ പ്രാപിക്കണം. പ്രാപിച്ചാൽ അതിനെ അനുഭവിക്കും. അല്ലെങ്കിൽ ആ വസ്തു അവന്റെ ബുദ്ധിവൃത്തിയുടെ തലത്തിലേക്ക് വരണം. അതായത് പ്രാപ്തമാകണം. സാധാരണ എല്ലാ അനുഭവങ്ങളും മാനസിക തലത്തിലാണ്. സുഖമായാലും ദുഃഖമായാലും ആനന്ദമായാലും എല്ലാം അന്ധക്കരണത്തിന്റെ തലത്തിലാണ്. അന്ധക്കരണത്തിന്റെ തലത്തിൽ ഈ അനുഭവങ്ങളെ ഒരു ജീവൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് വിഷയത്തിൽ എത്തിച്ചേർന്ന് ആ വിഷയത്തെ ഗ്രഹിക്കുന്നു, അതാണ് പ്രാപിക്കുക എന്ന് പറയുന്നത്. വിഷയം എപ്പോഴും അന്യമായിരിക്കും, ആരിൽ നിന്നും? ഭോക്താവിൽ നിന്നും. വിഷയത്തെ അനുഭവിക്കുന്നവനാണ് ഭോക്താവ്. ഭോക്താവിൽ നിന്നും വിഷയം അന്യമായിരിക്കും. അത് സുഖദുഃഖങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സുഖദുഃഖങ്ങൾക്ക് നിമിത്തമായിരിക്കുന്ന ബാഹ്യ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതെപ്പോഴും ഭോക്താവിൽ നിന്നും അന്യമാണ്. ഭോക്താവ് അതായത് അനുഭവിക്കുന്നവൻ, അനുഭോക്താവ് അയാൾ ആ വിഷയത്തിലേക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് എത്തിച്ചേർന്ന് അതിനെ അനുഭവിക്കുന്നു. അതാണ് സാധാരണ നടക്കുന്നത്. ഇവിടെ പറയുന്നത് സുഖാനുഭവത്തെക്കുറിച്ചാണ്. സുഖാനുഭവം നമുക്ക് പരിചയമുള്ളതാണ്. നമ്മൾ സുഖത്തെ പ്രാപിക്കുന്നു. സുഖം ഇപ്പോ ഇല്ല, എന്തെങ്കിലും ഉപാധികളിലൂടെ ആ സുഖത്തെ പ്രാപിക്കുന്നു. എങ്ങനെ പ്രാപിക്കുന്നു? ബാഹ്യമായ നിമിത്തങ്ങൾ, വിഷയങ്ങളാകുന്ന നിമിത്തങ്ങൾ അന്ധക്കരണത്തിൽ സുഖത്തെ സൃഷ്ടിക്കുന്നു. സുഖമെന്ന് പറയുന്ന ഒരു വികാരത്തെ സൃഷ്ടിക്കുകയാണ്. അങ്ങനെയുള്ള ആ സുഖവികാരത്തെ അന്ധക്കരണപ്പെടുത്തി ഗ്രഹിക്കുന്നു, അതാണ് സുഖാനുഭവം. ഒന്ന് സുഖത്തിന്റെ സൃഷ്ടി, രണ്ടാമത് സുഖത്തിന്റെ ഗ്രഹണം. ഇവിടെ ആദ്യം പറഞ്ഞ അന്തസുഖം, അത് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും നിമിത്തമായി അന്ധക്കരണത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സുഖമാണ്. വിഷയം നിമിത്തമായി നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളാണ് അന്ധക്കരണത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന സുഖങ്ങൾ. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് സുഖം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് അന്ധക്കരണത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. അന്ധക്കരണത്തിന്റെ സാത്വികമായ ഭാവം എന്ന് പറയും. ആ സാത്വികമായ ഭാവം ആത്മസ്വരൂപത്തെ കൂടുതൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് അത് സുഖമയമായി ജീവൻ അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ ആ സാത്വികമായ ഭാവങ്ങൾ അന്ധകരണത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, അത് സുഖമയമായി അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ അന്ധകരണത്തിൻ്റെ ആ സാത്വികമായ ഭാവം കൂടുതൽ പ്രകാശമാനമായിരിക്കുന്നു. എന്നുവെച്ചാൽ മാലിന്യ വിമുക്തമായിരിക്കുന്നു. ഇവിടെ സംഭവിക്കാവുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? രജസും തമസും. ഇപ്പം രജസും തമസുമാകുന്ന മാലിന്യങ്ങളിൽ നിന്നും അന്ധകരണം മുക്തമാകുന്നു, അത് പ്രകാശവത്താകും, അതിനെ സുഖരൂപത്തിൽ ഗ്രഹിക്കും ജീവൻ. അപ്പം സുഖമായി ഒരു ജീവൻ ഗ്രഹിക്കുന്നത് ആ ജീവന്റെ തന്നെ ഒരംശത്തെയാണ്. ഒരു ജീവൻ എന്ന് പറയുന്നത് ഈ സുഖാംശവും കൂടി ചേർന്നതാണ്. അപ്പം ജീവൻ തൻ്റെ തന്നെ ഭാഗമായിരിക്കുന്ന ഒരു സുഖാംശത്തെ ഗ്രഹിക്കുന്നതാണ്, അതിനെ പ്രാപിച്ച് ഗ്രഹിക്കുന്നതാണ് സാധാരണ ജീവന്മാരുടെ സുഖാനുഭവം. അതുകൊണ്ട് തന്നെ അത് അന്തസുഖമല്ല. അതിനെ ഗ്രഹിക്കുന്നത് എന്താണോ ബഹിർമുഖമായ മനസ്സാണ്, അതിനെ പറയും വിഷയ പ്രവണതയുള്ള മനസ്സെന്ന് പറയും, വിഷയോന്മുഖമായ മനസ്സ്. അതുകൊണ്ട് തന്നെ അസുഖം എന്താണോ ബാഹ്യസുഖമാണ്. അങ്ങനെ ഒരു സുഖത്തെ ഗ്രഹിക്കുന്നിടത്ത് ഈ പറയുന്ന ആരമണം ആരാമം അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? ആ സുഖത്തിന് പരിമിതികളുണ്ട്. മുഖ്യമായ പരിമിതി എന്താണ്? ആ സുഖം പരിച്ഛിന്നമാണ്. ആ സുഖത്തിന് സ്ഥായി ഭാവമില്ല. അത് അന്ധകരണത്തിൻ്റെ വൃത്തികളുടെ ഉത്പത്തിയും ക്ഷയവും അതിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്. അന്ധകരണ വൃത്തികൾക്കൊരു സ്വഭാവമുണ്ട്, അതെപ്പോഴും ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കും. ജലത്തിലെ അലകളെപ്പോലെ, ജലത്തിലെ അലകൾക്ക് ഒരലയായിട്ട് ഉയർന്ന് ദീർഘനേരം ഒരലയായി നിൽക്കാൻ പറ്റത്തില്ല. അത് ഒരല ഉയർന്നു കഴിഞ്ഞാൽ അടുത്ത ക്ഷണത്തിൽ വരുന്ന അടുത്ത അലയ്ക്ക് വേണ്ടി അത് മാറിക്കൊടുക്കേണ്ടി വരും. തുടർച്ചയായി ഒറ്റ അലയായി നിൽക്കാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് അന്ധകരണത്തിൻ്റെ സ്വഭാവം. ജലത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അന്ധകരണത്തിൻ്റെ ഉപമകളായിട്ട് ശാസ്ത്രങ്ങളിൽ പറയും. മുഖ്യമായ ഒന്നിതാണ്, അതിന് സ്ഥായി ഭാവമില്ല. അതുകൊണ്ട് തന്നെയാണ് ദുഃഖത്തെ സുഖത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ജീവൻ ദുഃഖത്തിന് വഴിപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? അന്ധകരണത്തിൽ അനേക അലകളുണ്ട്, ജലത്തിൽ അനേക അലകളുണ്ട്, അതുപോലെ അന്ധകരണത്തിലും അനേക അലകളുണ്ട്. ഒന്ന് മറ്റൊന്നിന് മാറിക്കൊടുക്കേണ്ടി വരും. ഇപ്പൊ സുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത് ദുഃഖം വരണം, ഭയം വരണം, ക്രോധം വരണം, ദാഹം വരണം, വിശപ്പ് വരണം, ഇതെല്ലാം അന്ധകരണത്തിന്റെ അലകളാണ്. ഒന്നിനവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ജലത്തിൽ അലകൾ ഉണ്ടാകുന്ന എന്തുകൊണ്ട്? കാറ്റ് വീശുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ബാഹ്യമായ നിമിത്തങ്ങളുള്ളതുകൊണ്ട്. അന്ധകരണത്തിനും ഈ അലകൾക്ക്, സുഖം ദുഃഖം തുടങ്ങിയ അലകൾക്ക് നിമിത്തങ്ങളുണ്ട്. രണ്ട് പ്രബലമായ നിമിത്തങ്ങൾ. ഒന്ന് വിഷയ ഇന്ദ്രിയ സംബന്ധം, മറ്റൊന്ന് സംസ്കാരം. ഇതെപ്പോഴും അന്ധകരണത്തിൽ ക്ഷോഭത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാറി മാറി അവിടെ അലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സുഖം അത് ക്ഷണികമെന്ന് പറയും. അതുകൊണ്ടാണ് ഏത് സുഖത്തെക്കുറിച്ച് പറഞ്ഞാലും പറയും സുഖം ക്ഷണികമാണ്. അതിന് മാറിക്കൊടുക്കേണ്ടി വരുന്നു. മറ്റ് വൃത്തികളൊന്നും അതിനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഈ പറയുന്ന ആരമണം ആരംഭിക്കുക എന്നുവെച്ചാൽ സുഖം തുടർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മൾ പരാതി പറയും, സുഖം നമുക്ക് അനുഭവവേളയിലേ ഉള്ളൂ. അനുഭവവേളയാണെങ്കിലോ വളരെ പരിമിതവും സത്സംഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അത് ഒരു സുഖകരമായ അനുഭവമാണ്. പക്ഷേ അത് എളുപ്പം നഷ്ടപ്പെട്ടു പോകുന്നു. അവർ സമയം കഴിയുമ്പോൾ അവിടെ അതില്ല. ആർക്കാണോ സുഖം പകർന്നു കൊടുത്തത് അവർക്ക് ആ സുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയും ഇത് കേൾക്കുന്ന സമയത്തേക്കേ ഉള്ളൂ. അവിടെ ഈ ആരമണം അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെയും ആ സുഖം അന്തസുഖമായിട്ടില്ല. അവിടെ നമ്മൾ സാത്വികമായ ഉപാധികളെ സ്വീകരിച്ച് അന്ധകരണത്തിൽ സുഖപരിണാമങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതും ക്ഷണികമായി പോകുന്നു, നശിച്ചു പോകുന്നു. അത് ശ്രേഷ്ഠമാണ്. മറ്റു സുഖങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, കാരണം അതുകൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല, ജീവൻ അധപ്പതനം സംഭവിക്കുന്നില്ല, ജീവന്റെ ഊർധ്വഗതിക്ക് അത് സഹായിക്കുന്നു. ആ നിലയ്ക്കത് ശ്രേഷ്ഠമാണ്. പക്ഷേ ഇവിടെ പറയുന്ന അന്തസുഖം അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സുഖം പോരാ. ഇത് രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം എന്താണ്? നമ്മൾ ഏത് സാധനയിലൂടെയും സാധന എന്ന് പറഞ്ഞാൽ സുഖത്തെ ആർജിക്കുന്നതിനുള്ള ഉപായങ്ങൾ, ഏത് ഉപായത്തിലൂടെ ആയാലും ശരി, അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ, സുഖത്തിനെ നമ്മൾ ആർജിക്കുന്നുവെങ്കിൽ ആ സുഖത്തിനെല്ലാം ഈ കുഴപ്പം വരും. എന്തുകൊണ്ട്? ആ സുഖം അന്ധകരണത്തിന്റെ പരിണാമമായിരിക്കും. അതതിന്റെ സ്വഭാവമാണ്, അത് നിലനിൽക്കത്തില്ല, അതിന് സ്ഥായി ഭാവം കാണത്തില്ല. ആർജിതമായ എല്ലാ സുഖങ്ങളും നശിച്ചു പോവും. അതുകൊണ്ടാണ് ഈ മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും അതൊരിക്കലും ആർജിതമല്ല. ശാസ്ത്രീയമായ ഭാഷയിൽ ചില ന്യായങ്ങളൊക്കെ പറയും, യത് കൃതകം തദനിത്യം, എന്താണോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതെല്ലാം അനിത്യമാണ്. മോക്ഷത്തെ നിങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോവും, അതിന് നിലനിൽപ്പില്ല. അപ്പം നിങ്ങൾ ആനന്ദത്തെ പ്രാപിച്ചാൽ അതിനുവേണ്ടി എന്ത് പരിശ്രമിച്ചാലും ശരി, എന്ത് വില കൊടുത്താലും ശരി, ആനന്ദത്തെ നിങ്ങൾ പ്രാപിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കത്തില്ല, നഷ്ടപ്പെട്ടു പോകും. ദീർഘകാലം ആനന്ദത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി സ്വർഗമാണ് പൗരാണികമായ കൽപ്പനകൾ അനുസരിച്ച്. പക്ഷെ അവിടുത്തെ സുഖം പോലും ക്ഷണികമാണ്. അനന്തമായ കാലപ്രവാഹത്തിൽ അത് ക്ഷണികമാണ്. നമ്മളെ വളരെ തുച്ഛമായ പരിമിതമായ കാലസങ്കല്പത്തിൽ സ്വർഗത്തിന് വളരെ ദൈർഘ്യമുണ്ട്. പക്ഷെ അനന്തമായ കാലപ്രവാഹത്തിന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യലോകത്തിൽ ഒരുവൻ അനുഭവിക്കുന്ന ഒരു ക്ഷണിക സുഖത്തിന് സമം തന്നെയാണ്. കാലസങ്കല്പത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ദീർഘസുഖം എന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ കാലം ആപേക്ഷികമാണ്. മനുഷ്യന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ദേവന്റെ സുഖം വളരെ ദീർഘ നിലനിൽക്കുന്നതാണ്. മനുഷ്യന്റെ കാലസങ്കല്പവും ദേവന്റെ കാലസങ്കല്പവും രണ്ടാണെന്ന് നമ്മൾ ഉപനിഷത്തുകളിലൊക്കെ പഠിക്കും. ദേവന്റെ കാലസങ്കല്പത്തിൽ ചെല്ലുമ്പോഴോ അവിടുത്തെ ദീർഘകാലം അവർക്ക് ക്ഷണികമായിട്ട് അനുഭവപ്പെടുത്തുന്നു, സ്വപ്നത്തിലെ കാലസങ്കല്പം പോലെ. അതുകൊണ്ട് അതും ക്ഷണികമാണ്. എന്തുകൊണ്ട്? അതും ആർജിതമാണ്, പ്രയത്നത്തിലൂടെ ആർജിച്ചതാണ്. അവിടെയും ഈ പറയുന്നതായ അന്തരാരവണം അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ആർജിതമായ സുഖമായിരുന്നു. ഇവിടെ പറയുന്നത് അന്തസുഖത്തെക്കുറിച്ചാണ്. ബാക്കി അനുഭവിക്കുന്നതെല്ലാം മനുഷ്യരൂപത്തിലായാലും ശരി ദേവരൂപത്തിലായാലും ശരി ആ സുഖങ്ങളെല്ലാം ബഹിർ സുഖങ്ങളാണ്, ബാഹ്യസുഖങ്ങളാണ്. അതിലൊരിക്കലും ഇത് സാധ്യമല്ല. മറിച്ച് ഈ ഉപനിഷത്തുകളിൽ തന്നെ പറയുന്നുണ്ട് ഉപസ്ഥിതമാകുന്ന ഒരു സുഖത്തെക്കുറിച്ച്. അതായത് സുഖത്തെ അന്ധക്കരണവൃത്തികൾ പോയി പ്രാപിക്കുകയല്ല, മറിച്ച് സുഖം അവനെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടു തരത്തിലുള്ളത്. ഇതിനെ കുറിച്ച് പറയുന്ന എന്താണ്? ഇത് ആവിർഭവിക്കുന്ന സുഖമെന്നാണ്. പ്രകടമാകുന്ന സുഖമെന്നാണ് പറയുന്നത്. പ്രാപിക്കുന്ന സുഖമല്ല. അവിടെ എന്താണോ ഈ പറയുന്ന അന്തരാരാമം എന്ന് പറയുന്ന അവസ്ഥ അവിടെ സംഭവിക്കത്തുള്ളൂ. അത് നമ്മൾ സത്സംഗത്തിൽ അനുഭവിക്കുന്ന സുഖമാണ്. സത്സംഗത്തിലൂടെ അനുഭവിക്കാം, പക്ഷെ അത് ബാഹ്യമായിട്ടല്ല. അത് ആന്തരികമാകുമ്പോൾ അനുഭവിക്കുന്ന സുഖം. വിടാത്ത സുഖം അതാണ്. അത് ഇതിനോട് ചിലർ തർക്കങ്ങൾ പറയും. തർക്കമുള്ള ബുദ്ധിക്ക് എല്ലാത്തിനും തർക്കമാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ഥായിയായ സുഖമുണ്ടെങ്കിൽ? ഇവിടെ ഭഗവാൻ തന്നെ പറയുന്ന എന്താണ്? സുഖം അക്ഷയം അശ്വതി. അക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരിക്കലും നശിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തതായ സുഖത്തെ അശ്വിനത എന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അന്തരാരാമ വേറെടുത്ത് പറയും, അന്തർരതി എന്ന് പറയും, ആത്മക്രീഡ വേറെടുത്ത് പറയും, അങ്ങനെ പല ഭാഷകളിൽ പറയുന്നു. അപ്പൊ എന്തായാലും അത് ഒരു ജീവൻ സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാണ്. ഈ സാധാരണ സുഖങ്ങൾക്ക് അവനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, കാരണം സുഖങ്ങൾ അവനെ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ സുഖങ്ങളെ അവൻ വിട്ടുകളയുന്നു. ഇതങ്ങനെയല്ല, അതിൽ ഉറപ്പിക്കുന്ന ഒരു സുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സുഖം ബാഹ്യമായ ഒരു ഉപാധികളിലൂടെയും അവനെ പ്രാപിക്കത്തില്ല. ബാഹ്യമായ ഉപാധികളിലൂടെ നമുക്ക് സുഖത്തെ പ്രാപിക്കാം, സത്സംഗം പുലാനുള്ള ഒരു ഉപായമാണ്. പക്ഷെ ബാഹ്യമായ ഒരു ഉപാധികളിലൂടെയും പ്രാപിക്കാൻ കഴിയാത്തതും അവനെ പ്രാപിക്കുന്നതുമായ സുഖം, അല്ലെങ്കിൽ അവനിൽ ആവിർഭവിക്കുന്നതായ സുഖം, അതാണ് വാസ്തവത്തിൽ അന്തസുഖം. അതിന്റെ അനുഭവമാണ് ഇവിടെ ഭാഷകാലം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ ക്രീഡ? സമ്യക്കായിട്ടുള്ള, എന്നുവെച്ചാൽ നിതാന്തമായിട്ടുള്ള. വേറൊരു ഭാഷയിൽ അതിനെ കുറിച്ച് പറയും, നിരതിശയമായിട്ടുള്ള. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ അതിനുപയോഗിക്കുന്ന ഭാഷകളാണ്. അങ്ങനെയുള്ള ഒരു സുഖം ബാഹ്യമായ ആലംബനങ്ങളൊന്നുമില്ലാതെ ഉള്ള സുഖത്തിന്റെ സ്ഥായി ഭാവം. അങ്ങനെ ഒരു അനുഭവത്തിനുള്ള സാധ്യതകളെ കുറിച്ച് ഒരാൾ ബുദ്ധിയുണ്ടോ യുക്തിയുണ്ടോ പരിശോധിക്കാൻ പോയാൽ ചിലപ്പോൾ അയാൾക്ക് സമാധാനമൊന്നും കിട്ടിയില്ല എന്ന് വരും. കാരണം ആ അനുഭവത്തിന്റെ തലം ഇതിനെല്ലാം അതിക്രമിച്ച് നിൽക്കുന്നതാണ്. തത്വജ്ഞാനിയുടെ സ്വാനുഭവം അതാണ് ഇവിടെ പറയുന്നത്. സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട ആനന്ദം, അതിനെ കൂടി അന്തർഭവിപ്പിക്കുന്നത്, എന്നാൽ അതിലൊതുങ്ങാത്തതായ സുഖാനുഭൂതി, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കേവലം ഐന്ദ്രിയമായ സുഖാനുഭവങ്ങളുടെ തരത്തിൽ നിൽക്കുന്ന അസംസ്കൃതമായ ഒരു മനസ്സിന് ആ നിലയിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് യുക്തിയോ അല്ലെങ്കിൽ ബുദ്ധിയോ കൊണ്ട് നിർണയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സുഖാനുഭവം സാധ്യമല്ല എന്ന് ചില തത്വചിന്തകന്മാരൂടി പറയുന്നു. അതൊരിക്കലും സാധ്യമല്ല. ഭഗവാനും മറ്റും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില തത്വചിന്തകന്മാർ തന്നെ പറയുന്നു അങ്ങനൊരു സുഖാനുഭവം സാധ്യമല്ല. അതെവിടെ ഏത് തലത്തിൽ വെച്ച് എങ്ങനെ സാധ്യമാകും എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജീവനെ ഒരിക്കലും വിടാത്ത ഒരു സുഖം, അങ്ങനെ ചിന്തിക്കുന്ന എന്തുകൊണ്ട്? കാരണം വിഷയാനുഭവം അന്ധകരണത്തിൽ സദാ ദ്വന്ദ്വാത്മകമായ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറി ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. അറിവ് അല്ലെങ്കിൽ അനുഭവം നിരന്തരം പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രത്യക്ഷമായ അനുഭവമായിരിക്കെ ഇതിനിടയ്ക്ക് സുഖത്തിനൊരു സ്ഥായി ഭാവം അതങ്ങനെ സംഭവിക്കും. അങ്ങനെയാണ് ചിന്തിക്കുന്നത്, യുക്തി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് വെറും ഒരു കൽപ്പനയാണ് അല്ലെങ്കിൽ ഒരു ഭാവനയാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതൊരു കല്പനയോ ഭാവനയോ ആണെന്നൊരാൾ സ്വീകരിച്ചാലോ, അംഗീകരിച്ചാലോ, അങ്ങനെ കൽപ്പിക്കാനോ ഭാവിക്കാനോ കഴിഞ്ഞാൽ തന്നെ ഒരുവന്റെ ജീവിതത്തിന് അത്രയും ധന്യത വരും. കാരണം ഒരുവന്റെ മനസ്സിനെ അശാന്തമാക്കുന്നതും അതിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതെല്ലാം അവന്റെ ഭാവനയാണ്, അവന്റെ കൽപ്പനകളാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഭാവന വന്നാൽ തീർച്ചയായും പിന്നെ അവന്റെ മനസ്സിന്റെ ഗതി അതിനനുസരിച്ചായിരിക്കും. ആനന്ദത്തിന്റെ ഭാവന അത് തന്നെ ആനന്ദാനുഭവത്തിന്റെ ഒരു സാധനയായിട്ടും നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാവന ഒരിക്കലും ദോഷമുണ്ട്. ഭാവന എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരാൾ എന്തിനാണോ തള്ളിക്കളയുന്നത് അതിനെ തന്നെയാണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ സാധനയായിട്ട് നിർദ്ദേശിക്കുന്നത്. നമുക്ക് ആനന്ദത്തിന്റെ അനുഭവം എന്റെ വേണ്ട, ഇങ്ങനെ ഒരു ആനന്ദത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത്, കേട്ടറിഞ്ഞ അറിവ് കൊണ്ട് ഇതിനെ ഭാവന ചെയ്യുക എന്ന് പറയുന്നു. അതാണ് ഉപാസന എന്ന് പറയുന്നത്. നമ്മുടെ ഉപനിഷത്തുകളിലെല്ലാം ആനന്ദ ഉപാസനയെ കുറിച്ച് പറയുകയാണ്, ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആനന്ദത്തെക്കുറിച്ച് ചിന്തിച്ച് പോകുമ്പോൾ, അതിനെക്കുറിച്ച് ഭാവന ചെയ്ത് പോകുമ്പോൾ, അവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആനന്ദത്തിന്റെയും ഏറ്റക്കുറിച്ചിൽ അവൻ അനുഭവപ്പെടുന്നു. അങ്ങനെ അവന്റെ മനസ്സ് ഈ വേദ്യ അനുഭവ വേദ്യമായിരിക്കുന്ന ഈ ആനന്ദങ്ങളെല്ലാം തള്ളിമാറ്റി പരമാനന്ദത്തിൽ എത്തി നിൽക്കുന്നതാണ്. ആ ഒരവസ്ഥയിൽ പരമാനന്ദം അവനെ സ്വീകരിക്കുന്നു. പരമാനന്ദത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിന്റെ അർത്ഥം പരമാനന്ദം അവനെ സ്വീകരിക്കുന്നു. അത് സാധാരണ അനുഭവങ്ങളിൽ നിന്നും ആനന്ദാനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ വിലക്ഷണമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ പറയുന്നത് സഹജാനന്ദം. സഹജം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹജാതം, എങ്ങനെയാണോ താൻ ഉണ്ടായി നിലനിൽക്കുന്നത്, തനിക്ക് പരമാവധി തന്നെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുള്ള എന്താണ്? തന്റെ ജന്മം, തന്റെ നിലനിൽപ്പ്. തന്റെ ജന്മത്തിനും താനുണ്ട്, തന്റെ നിലനിൽപ്പിനും താനുണ്ട്. അതുപോലെ തന്റെ ജന്മത്തിനും തന്റെ നിലനിൽപ്പിനും തന്നോടൊപ്പം നിൽക്കുന്നു ആനന്ദം. അതുകൊണ്ടാണ് അതിനെ സഹജം എന്ന് വിളിക്കുന്നത്. ആ സഹജമായ ആനന്ദത്തിന് ബാഹ്യമായ ആനന്ദത്തെ പോലെ ബാഹ്യമായ ഉപാധികളുടെ ആവശ്യമില്ല. ഉപാധികളോടുകൂടി അന്ധകരണം ആനന്ദത്തെ പ്രാപിക്കും. ഉപാധിരഹിതമായി ആനന്ദം അന്ധകരണത്തെ പ്രാപിക്കുന്നു. ഇതാണ് വ്യത്യാസം. ബാഹ്യമായ നിമിത്തങ്ങളോ അല്ലെങ്കിൽ ആന്തരികമായ സംസ്കാരങ്ങളുടെ പ്രേരണയോ കൂടാതെ ആനന്ദം ഒരുവന്റെ സാത്വികമായ നിർമ്മലമായ അന്ധകരണത്തിൽ ആവിർഭവിക്കുന്നു. അതുകൊണ്ടാണ് അതിന് സഹജാനന്ദം എന്ന് പറയുന്നത്. അതിന് ബുദ്ധിയുടെ അഭ്യാസങ്ങളോ യുക്തിയുടെ കുശലതകളോ ഒന്നും സഹായിക്കത്തില്ല. മനസ്സിന്റെ നൈർമല്യം മാത്രമേ അതിന് സഹായിക്കൂ. അത് മാത്രം കൊണ്ടേ അത് സാധ്യമാകും. അതുകൊണ്ടല്ലേ പറയുന്നത് ഒരു ശിശുവിന്റെ മനസ്സ് പോലെയാണ്, എനിക്ക് നിഷ്കളങ്കമായി തീർന്നു. അത് ശിശുവിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരർത്ഥത്തിലാണ്. എന്താണോ അത് അതിന്റെ സങ്കല്പങ്ങളെ കൊണ്ട് സ്വന്തം അന്ധക്കരണത്തെ കളങ്കപ്പെടുത്തുന്നില്ല, ആ അർത്ഥത്തിലാണ്. അവിടെയും കാണും പൂർവ്വ സംസ്കാരങ്ങളും സിംഹവും ചെകുത്താനും എല്ലാം അവിടെയും കാണും. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നു. ഒരു ജീവൻ തന്റെ സങ്കല്പങ്ങളെ കൊണ്ട് സ്വന്തം അന്ധക്കരണത്തെ കളങ്കപ്പെടുത്താതിരിക്കുന്നു, അതാണ് ശേഷം. അവിടെ അന്ധകരണത്തിന്റെ ഭാവങ്ങൾ എന്തായിരിക്കും? സഹജമായ ഭാവങ്ങൾ മാത്രം. ആ സഹജമായ ഭാവങ്ങൾ നിർമ്മലമായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ സത്സംഗത്തിലൂടെ ആർജിക്കുന്നത് പോലും എന്താണ്? ആർജിതമായ സുഖമാണ്. എന്തുകൊണ്ട്? അവിടെ ബാഹ്യമായ നിമിത്തത്തെ ആശ്രയിക്കുന്നു, ബാഹ്യമായ ശബ്ദത്തെ അവലംബിക്കുന്നു. ആ ശബ്ദത്തെ മനസ്സ് പിന്തുടരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം ആന്തരികം തന്നെയാകും. അതാണ് ശിശുവിന്റെ ഉദാഹരണം പറയുന്നത്. അത് ചില സ്ഥലങ്ങളിൽ പറയും. ഒരു ശിശുവിന്റെ ആനന്ദം എന്ന് പറയുന്നത് എന്താണോ, ശിശുവിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് സുഷുപ്തിയാണ്. അതുകൊണ്ടാണ് ശിശു കൂടുതൽ സമയം സുപ്തനായിരിക്കുന്നത്. സഹജമായ ഭാവം അതാണ്. ശിശുവിന് വ്യവഹാരങ്ങളില്ല, മറ്റു വ്യവഹാരങ്ങളില്ല, അന്നപാനാദികളല്ലാതെ വേറെ വ്യവഹാരങ്ങളില്ല. അതിന് തടസ്സം വന്നാൽ കരയും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ സുഷുപ്തിയിലാണ്. അപ്പോൾ ശിശുക്കൾക്ക് ഈ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നു. പ്രൗഢ വയസ്കരെ അപേക്ഷിച്ച് എന്ന് പറയുന്നുണ്ട്, കുറച്ചുകൂടി സഹജമായ ഭാവത്തിൽ. അതിന്റെ ആന്തരികമായ സഹജമായ ഭാവത്തോട് അതിന് താതാന്യപ്പെടാൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ മുതിർന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു കുഞ്ഞ് പിന്നെ ഉറക്കാൻ കിടത്തിയിരിക്കുകയാണ്, തൊട്ടിലിൽ കടത്തിയിരിക്കുകയാണ്. അപ്പൊ അത് അതിനുറങ്ങണമെങ്കിൽ എന്ത് വേണം? താരാട്ട് പാട്ട് കേൾക്കണം, അമ്മയുടെ താരാട്ട് കേൾക്കണം. എന്നുവെച്ചാൽ അത് ബാഹ്യമായ ഒരു നിമിത്തത്തെ അത് ആശ്രയിക്കുന്നു. അവിടെ മുതലാണ് ഇത് തുടങ്ങുന്നത്. സുഖത്തിന് വേണ്ടി ബാഹ്യമായ ഉപാധികളെ സ്വീകരിക്കുന്നത് ആ ശൈശവത്തിൽ തുടങ്ങും. അതിനെ ശീലിപ്പിക്കുകയാണ്, അതിന്റെ മനസ്സിനെ ബഹിർമുഖമാക്കുകയാണ്. ബാഹ്യമായ ശബ്ദത്തെ അതനുസന്ധാനം ചെയ്യുന്നു. അതിൽ അതിന്റെ മനസ്സ് മയങ്ങുന്നു, സുഖത്തെ അനുഭവിക്കുന്നു. നമ്മൾ സാധാരണ സത്സംഗം എന്ന് പറയുന്നു. അവിടെ ബാഹ്യമായി ഉപാധി സ്വീകരിക്കുന്നു. ഇപ്പൊ കുഞ്ഞ് താരാട്ട് കേൾക്കാതിരുന്നാലോ ആ ശബ്ദം ഉണ്ടാക്കും. അത് അതിന് അത് കുറച്ച് ശീലിച്ചു കഴിയുമ്പോൾ അവന് അലറി വിളിക്കാൻ തുടങ്ങും. ആ വിഷയ അനുഭവം കിട്ടാത്തതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതാണ് അലറി വിളിക്കുന്നത്. അപ്പോൾ അമ്മയെ സംബന്ധിച്ച് കുഞ്ഞിനെ എപ്പോഴും താരാട്ടുപാടി ഉറക്കാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളിലായി. അപ്പോൾ എപ്പോഴാണോ ആ ശബ്ദം കേൾക്കാൻ കഴിയാതിരിക്കുന്നത് ആ സമയത്തെല്ലാം ഇവൻ നിലവിളിക്കും. എന്നുവെച്ചാൽ അവന്റെ സഹജമായ ഭാവത്തെ അതിന് നഷ്ടപ്പെടുന്നു, അത് നിലവിളിക്കുന്നു. ഇത് നിലവിളി ആവർത്തനമായതുകൊണ്ട് അമ്മയും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല കുട്ടിയുടെ കാര്യത്തിൽ, കാരണം മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും അമ്മ. അപ്പോൾ കുട്ടിയുടെ നിലവിളി ശ്രദ്ധിക്കത്തില്ല. ഇവൻ വാശിയോടെ വിളിക്കും, കുറെ വിളിച്ചു കഴിയുമ്പോൾ തളരും. കരഞ്ഞ് കരഞ്ഞ് തളരും, ശക്തി ക്ഷയിക്കും. അങ്ങനെ ശക്തി ക്ഷയിക്കുമ്പോൾ ഇവന്റെ മനസ്സിലും വാശി വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അല്ലാതെ ഒന്ന് ഉറങ്ങാൻ നോക്കട്ടെ. ആരുടെയും സഹായമില്ലാതെ, പരസഹായമില്ലാതെ കണ്ണം നടക്കും. അപ്പൊ അവിടെ സംഭവിക്കുന്ന എന്താണ്? അവിടെ സഹജമായി അല്ലേ, കുട്ടികൾ ചിലപ്പോൾ താരാട്ട് കേൾക്കാതെ ഉറങ്ങാറുണ്ട്. അപ്പൊ അമ്മ ദൂരെ ശ്രദ്ധിച്ചിരിക്കും, അമ്മയുടെ മനസ്സിൽ കാര്യാന്തര വ്യാപാരമാണെങ്കിലും മനസ്സിൽ കുഞ്ഞിനോടുള്ള വാത്സല്യമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഒരു ശ്രദ്ധ കുഞ്ഞിലായിരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാതെയാകുമ്പോൾ അമ്മ ശ്രദ്ധിക്കും, വന്ന് നോക്കും. അപ്പോൾ കുഞ്ഞ് സുഖമായിട്ടുറങ്ങും. കരഞ്ഞ് തളർന്നുറങ്ങി എന്ന് പറയും. അവിടെ വാസ്തവത്തിൽ എന്താണ് ശ്രദ്ധിക്കുന്നത്? കരഞ്ഞിട്ട് ഫലമില്ല എന്ന് കാണുമ്പോൾ ഇവൻ പതുക്കെ കണ്ണടയ്ക്കും, കരച്ചിന് നിർത്തും. അപ്പോൾ ഇവന് ഉള്ളിൽ കേൾക്കാൻ പറ്റും താരാട്ടുപാട്ട്. പിന്നെ അവൻ ഉള്ളിൽ വരുന്ന താരാട്ടിനെയാണ് അവൻ ആസ്വദിക്കുന്നത്, അതെല്ലാം കുറവ്. ഇതാണ് ജീവനിൽ സംഭവിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞല്ലേ, സത്സംഗം ആന്തരികമായി വരണം. ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിക്കാതെ ഈ നിഷ്കളങ്കനായ കുഞ്ഞിനെ പോലെ ബാഹ്യമായി ഇത് ആർജിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ മനസ്സ് ശാന്തമാകുന്നു, അവന്റെ പ്രയത്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു, കണ്ണടയ്ക്കുന്നു. അപ്പൊ അവൻ എന്താണോ ബാഹ്യമായി കേൾക്കാൻ ആഗ്രഹിച്ചത് അതവന്റെ ഉള്ളിൽ തന്നെ ശ്രമിക്കാൻ പറ്റും. ഈ കുഞ്ഞിന് അമ്മയുടെ സ്വരം തന്നെ തന്റെ ഉള്ളിൽ ശ്രമിക്കാൻ പറ്റും. പിന്നെ അവൻ അത് കേട്ടാണ് ഉറങ്ങുന്നത്, അത് അമ്മയെ അറിയുന്നില്ല. അമ്മ നോക്കുമ്പോൾ കുഞ്ഞ് സുഖമായി ഉറങ്ങി. പക്ഷെ അവൻ ഏത് ശബ്ദമാണോ ബാഹ്യമായി ശ്രവിക്കാൻ ആഗ്രഹിച്ചത് അതേ ശബ്ദത്തെ തന്നെ അവൻ ആന്തരികമായി ശ്രവിക്കുന്നു. അതെന്ന് പറയുന്നത് സത്സംഗം ആന്തരികമായി വരണം. ബാഹ്യ ആലംബനം കൂടാതെ അതവന് സഹജമായ ആനന്ദത്തിന്റെ ആവിർഭാവത്തിൽ സഹായിക്കും. അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അയാൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? അയാൾ ഏകാഗിയാണ്, അയാൾക്ക് കൂട്ടിനാരുമില്ല. എന്നുവെച്ചാൽ അയാൾക്ക് ആത്യന്തികമായി ബാഹ്യമായി ഒരു ആലംബനമില്ല. ആത്യന്തികമായി ബാഹ്യമായി ഒരാശ്രയവുമില്ല. പറഞ്ഞില്ലേ, നിത്യതൃപ്തോ നിരാശ്രയ. അത് പറഞ്ഞു കേട്ട് പോയാൽ പോരാ. ഏകാഗി യഥചിത്തം, പല സന്ദർഭങ്ങളും ചേർത്ത് വെച്ച് ചിന്തിച്ച് മനസ്സിലാകുന്നു. ഇതെല്ലാം ചിതറിക്കിടക്കുന്ന മുത്തുകളാണ്. അതിനെ നമ്മൾ ഒരിടത്ത് കൊണ്ടുവരണം. ആ നിരാശ്രയത അവന്റെ ആന്തരികമായ സഹജമായ ഭാവങ്ങളെ അതേ ഉണർത്തത്തുള്ളൂ കുഞ്ഞിനെ പോലെ. അത് നിരാശരനായപ്പോൾ അതിന് ഉറങ്ങാൻ കഴിഞ്ഞു. പരാശരം വന്നപ്പോൾ നിലവിളിച്ചു. അവന്റെ എല്ലാ പരിശ്രമങ്ങളും വ്യർത്ഥമാണെന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ ആ പരിശ്രമങ്ങൾ അവനെ വിട്ടുപോവുകയാണ്. പരിശ്രമത്തിൽ നിന്ന് വാസ്തവത്തിൽ അവൻ പിൻവാങ്ങുകയല്ല, എല്ലാ പരിശ്രമങ്ങളും ഇതിനു വേണ്ടിയിട്ടാണ്, ആ പരിശ്രമങ്ങൾ വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കർമ്മങ്ങളെല്ലാം കർമ്മം ഒടുങ്ങാൻ വേണ്ടിയിട്ടാണ്. കർമ്മത്തെ ഒടുക്കുകയല്ല, കർമ്മം സ്വയം ഒടുങ്ങുകയാണ്. അങ്ങനെ ഒരവസ്ഥ തികച്ചും ആന്തരികമാണ്. അവിടെ അവൻ ഏകാഗിയായിരിക്കും, കൂട്ടിനാരും കാണത്തില്ല, സഹപ്രവർത്തകരില്ല. അവനവിടെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു ആന്തരിക ഭാവത്തിൽ അവനീ സത്സംഗത്തിന്റെ ശബ്ദം അവൻ സ്വയം ശ്രവിക്കാൻ കഴിയും. തന്റെ ഉള്ളിൽ അതായത് ഒരു പിതാവ് ധാരാളം സ്വത്ത് സമ്പാദിച്ചു, പലതരത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് കുറച്ച് ബാങ്കിലാണ്, കുറച്ച് ഷെയറുകളാണ് പല രീതിയിൽ. പക്ഷെ ഇതൊന്നും മക്കൾക്ക് കൊടുക്കുന്നില്ല, പിശുക്കനാണ്. ഇതെല്ലാം ഓരോരോ സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ചെക്ക് എവിടെ ഇരിക്കുന്നൊന്നും മകൻ അറിയത്തില്ല, ഷെയറുകൾ എവിടെയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊന്നും ഇവൻ അനുഭവിക്കാൻ പറ്റില്ല. ഇതാണ് ജീവന്റെ അവസ്ഥ. ഇതെല്ലാം ഓരോരോ കലവറകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ആനന്ദത്തിന്റെ ഒരു കലവറയുണ്ട്. അത് ഈ മൂപ്പിലാൻ പൂട്ടി താക്കോൽ കൈവച്ചുകൊണ്ട് നടക്കുകയാണ്. കൊടുക്കത്തില്ല. അപ്പൊ അത് തുറക്കണം. അത് തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ സ്വയം തുറന്നു കൊടുക്കണം. താക്കോൽ എവിടെയാണെന്നറിയാതെ അത് പരതി നടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. അത് സ്വയം തുറന്നു കൊടുക്കണം. അതാണ് സഹജമായ ആനന്ദത്തിന്റെ ആവിർഭാവം എന്ന് പറയുന്നത്. ഇത് മോഷ്ടിക്കാൻ പറ്റിയതല്ല. ആള് വളരെ പിശുക്കനാണെങ്കിൽ താക്കോൽ ഒളിച്ചു വയ്ക്കുന്നത് കണ്ട് എടുക്കാൻ ഒക്കത്തില്ല. വളരെ സൂക്ഷിച്ച് എവിടെയെങ്കിലും വയ്ക്കും. അപ്പൊ അത് ഇയാൾ പരിശ്രമിച്ച് അത് കണ്ടെത്താൻ ഒക്കത്തില്ല. അത് സ്വയം തുറന്നു കൊടുക്കണം. അപ്പൊ ഈ ഓരോ കലവറകളായി ഇവിടെ പറയുന്നില്ല അന്തസുഖം, അന്തരാരാമം, അന്തർജ്യോതി, ഇതെല്ലാം ഭിന്ന ഭിന്ന അറകളാണ്. അപ്പൊ ഇത് തുറന്ന് ഇതിനെ വെളിപ്പെടുത്തണം. ഇതിനെ പിടിച്ചു വാങ്ങാനുള്ള പരിശ്രമങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ ഈ പിശുക്കന് തോന്നും, എന്നാ പോട്ടെ തുറന്നു കൊടുത്തേക്ക്, അതിന് വേറെന്താ ഉപയോഗം. അതാണ് പറഞ്ഞ സഹജമായ ഭാവത്തിലൂടെ. സഹജമായ ആനന്ദത്തെ പ്രകടമായി അതിൽ ആനന്ദിക്കുന്നു. അതെങ്ങനെ സാധ്യമാകുമെന്ന് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ വിഷയാനന്ദം. അതിനെക്കുറിച്ച് പറയുന്ന എന്താണ്? അത്തരം ആനന്ദങ്ങളൊന്നും നമ്മൾ ഒരു ബാലപാഠം എന്നുള്ള അതിലേക്ക് പഠിക്കുന്നതാണ് ആധ്യാത്മിക സാധനങ്ങൾ. വിരക്തി വേണം വിഷയങ്ങളോട്. ബാഹ്യമായ ആനന്ദങ്ങളെയൊന്നും അനുഭവിക്കരുത്. മനസ്സിനെ പ്രലോഭിപ്പിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ആനന്ദങ്ങളൊന്നും തന്നെ അനുഭവിക്കരുത്, അതിന് മനസ്സ് അതിന് കൊടുക്കരുത്. എന്നിട്ട് മറുഭാഗത്ത് പറയുന്ന എന്താണ്? ഒരു മഹദാനന്ദം, അങ്ങനെ ഒരു ആനന്ദമുണ്ട്. ആ ഒരു ആനന്ദത്തെ ആണ് ഒരുവൻ അനുഭവിക്കേണ്ടതെന്നും പറയും. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് രണ്ടും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഈ പറയുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ എത്തിയതുമില്ല, കയ്യിലിരുന്ന് പോവുകയും ചെയ്തു. ഇതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത്. ഈ ആനന്ദത്തെ അന്വേഷിച്ച് ഇറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഒന്നൊരു പ്രത്യാശ, മറ്റൊന്നൊരു നഷ്ടബോധം. ഈ രണ്ടുമാണ് ഇയാൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? മറ്റു നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ആനന്ദമൊന്നും ഇല്ലെങ്കിലും ആനന്ദം ഉണ്ടെന്നങ്ങ് നടിക്കും. സ്വയം ബോധ്യപ്പെടാൻ, സ്വയം സമാശ്വസിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സ്വയം ബോധ്യപ്പെടുത്തില്ല. സത്സംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാമിയുടെ മുമ്പിൽ നല്ല പാൽപ്പായസം കൊണ്ട് വെച്ചു കൊടുത്താൽ സ്വാമിയുടെ മനസ്സിലൊരു ആശയ സംഘർഷം നടക്കും. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ആസ്വദിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഇത് ആസ്വദിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനും വലിയൊരു ആനന്ദം വരെ കിട്ടിയിട്ടില്ല. കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ കൈ കിട്ടിയ ആനന്ദം ഇതാണ്. പക്ഷെ ഇത് അനുഭവിച്ചു കഴിഞ്ഞാലോ, പിന്നെ ആസ്വദിച്ചു കഴിഞ്ഞാലോ കാണുന്നവരെന്ത് വിചാരിക്കും? ഇയാൾ ലൗകികനാണെന്ന് ധരിക്കും. ഇയാൾ സ്വാമിയൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സ്വാമിയുടെ മുമ്പിൽ പാൽപ്പായസം വന്നു കഴിഞ്ഞാൽ സ്വാമി അത് കഴിക്കുന്നത് കാണുമ്പോൾ കാണുന്നവന് തോന്നും പുളിച്ച മോരാണ് കുടിക്കുന്നതാണ്. സ്വാമിക്ക് അങ്ങനെ അത് കഴിക്കാൻ പറ്റും. നേരെ അതൊന്ന് ആസ്വദിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും സ്വാമിക്കില്ല. ഈ സത്സംഗം നടത്തി അതായിത്തീർന്നു സ്വാമിയുടെ അവസ്ഥ. സ്വാമി പാൽപ്പായസം കുടിക്കുന്ന കണ്ടാൽ കാണുന്നവൻ തോന്നും സ്വാമിയുടെ മനസ്സിലപ്പോൾ എന്താണ്, ഓ ഇതെന്ത് പാൽപ്പായസം, ഇതൊക്കെ ഒരു പാൽപ്പായസമാണ് എന്നുള്ളൊരു ഭാവമാണ്. അതിനെ അതായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭയമാണ്. എന്താണ്, അവിടെ തന്റെ ആത്മീയതയെല്ലാം ചോർന്നു പോകും. ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർ വിലയിരുത്തിക്കളെ. ഈ പറയുന്ന വൈരാഗ്യവും വിവേകമൊന്നും ഈ സ്വാമിക്ക് വന്നിട്ടില്ല. മറ്റുള്ളവനെപ്പോഴും അളവ് പോലുമായി നടക്കുകയാണ്. സ്വാമി ഒന്ന് അളക്കാൻ എവിടെ അളന്ന് പിടിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഈ സ്വാമിമാരെല്ലാം ആശയക്കുഴപ്പത്തിലാണ്. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം അതാണ്. പാൽപ്പായസം മധുരമാണോ കയ്പാണോ, ഇതാണ് ഇപ്പോഴും അവരുടെ ചിന്ത. സ്വാമി എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരികളും സ്വാമിയാണ്, അവരും കൂടെ ചേർത്തോണം. എന്നാൽ കാവ്യം കൊടുത്തവർ മാത്രമല്ല, എല്ലാവരും ആശയക്കുഴപ്പത്തിന്. അങ്ങനെ ഒരവസ്ഥയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി, സ്വന്തം അവസ്ഥയെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല, അത് തിരിച്ചറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞാണ്. ഈ സഹജമായ ആനന്ദ അനുഭവം എന്ന് പറയുന്നത് അതിന് കൃത്രിമമായ ഭാവപ്രകടനങ്ങളൊന്നുമല്ല. അത് ഒരുവനെ വരിച്ചതാണ്, ഒരുവൻ പ്രാപിച്ച അതൊരുവന് വെളിപ്പെട്ടതാണ്, അല്ലാതെ ഒരുവനത് കണ്ടെത്തിയതല്ല. അതാണ് അതിന്റെ സവിശേഷത. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണയോടുകൂടി വേണം അതിനെ അന്വേഷിക്കാം എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സ്ഥായി ഭാവം, സ്ഥായിയായ അനുഭവം, ഇങ്ങനെ ഒരു ആനന്ദത്തിന്റെ, അതിനെയാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് ആ ക്രീഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ചിലരുടെ മനസ്സിൽ സംശയം വരും, അങ്ങനെ ഒരു സ്ഥായിയായ ആനന്ദാനുഭവത്തിൽ ഒരു ജീവൻ ഇരിക്കുമ്പോൾ അയാളുടെ വ്യവഹാരം എങ്ങനെയായിരിക്കും? നേരത്തെ ചോദിച്ചല്ലേ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. അതുപോലെ ഈ വിഷയ അനുഭവങ്ങളോട് അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? പാൽപായസം കുടിക്കുമ്പോൾ അത് ഒരാൾക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റുമോ? അതിന് ആസ്വാദനം ഉണ്ടാകും. അങ്ങനെ ഒരു സംശയം ചിന്തിക്കുന്നവർക്ക്, അതായത് വിഷയാനുഭവവും ആത്മാനുഭവവും എങ്ങനെ ഒത്തുപോകുന്നു, അതാണ് സംശയം. ഒത്തുപോകുമോ അതോ ഇതിൽ രണ്ടിൽ ഒന്നേ കാണത്തുള്ളോ? ആ ഒന്നിൽ മറ്റൊന്നിന്റെ നില എന്താണ്? ആത്മാനന്ദത്തിൽ ഇരിക്കുന്ന ഒരാളാണ്, പാൽപായസത്തിന്റെ ആനന്ദം എങ്ങനെയായിരിക്കും? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാനന്ദം അതും വിഷയാനന്ദം എന്ന് പറയുന്ന അതും, അതിന് രണ്ടിനും രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളാണുള്ളത്. വിഷയാനുഭവത്തിന്റെ സ്വഭാവം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. വിഷയാനന്ദത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണോ, അത് ഏത് സമയവും അതിന് ദ്വന്ദ്വാത്മകമായി നിൽക്കാൻ പറ്റും. ആ അനുഭവങ്ങളെല്ലാം ഏത് സമയവും രണ്ട് കോടികളായി പിരിഞ്ഞേ നിൽക്കത്തുള്ളൂ. ഒരു ഭാവം എപ്പോഴും വിരുദ്ധമായ മറ്റൊരു ഭാവത്തെ കൂടി ഉൾക്കൊണ്ടേ നിൽക്കത്തുള്ളൂ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, എപ്പോഴാണോ ബാഹ്യമായ സുഖത്തെ, വിഷയ ആനന്ദത്തെ അല്ലെങ്കിൽ പാൽപായസത്തിന്റെ സുഖത്തെ നമ്മൾ അനുഭവിക്കുന്നത്, അനുഭവവേളയിൽ തന്നെ അതിൻ്റെ മറുതലം ദുഃഖത്തിൻ്റെ തലം, അത് അനുഭവത്തിനായി കാത്തു നിൽക്കുകയാണ്. കാലത്തിന്റെ ഒരു വ്യത്യാസമേ വരത്തുള്ളൂ, അത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, രണ്ട് കോടികളിൽ ഒന്നിനായി നിൽക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു വിഷയസുഖത്തിന് ഒരു വിഷയദുഃഖത്തെ ഒഴിവാക്കി നിൽക്കാൻ പറ്റത്തില്ല. സർവപ്രപഞ്ചാനുഭവങ്ങളും ബാഹ്യാനുഭവങ്ങളും സുഖം മാത്രമല്ല, സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവും ഇങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും ശരി, ജീവിതത്തിൽ നമ്മൾ സ്വീകാര്യമാണെന്ന് നമുക്ക് തോന്നുന്നവ, ആർജിക്കേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്നവ, ഇതെല്ലാം ഏത് സമയവും അതിൻ്റെ വിപരീത ഭാവത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ജീവൻ ഒരിക്കലും ഇതിൽ ഒന്നിനായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചില്ലെങ്കിൽ മറ്റത് ഒപ്പ പോരും. ഇതാണ് ജീവന്റെ സാമാന്യ അനുഭവത്തിന്റെ നില. തത്വജ്ഞാനി പറയുന്ന ഈ അനുഭവം, ആത്മാനുഭവം എന്ന് പറയുന്നത് എന്താണ്? അത് ഏകദാനമാണ്. അനേകാന്തികത്വ എന്നെല്ലാം പറയും. അത് ഏകാന്തമാണിത്, ഏകദാനമാണ്. ഇതിന് രണ്ട് തലങ്ങളില്ല. ഇതിൽ ദ്വന്ദ്വാത്മകതയില്ല. ഈ അതുകൊണ്ടാണ് നിർദ്വന്ദ്വം എന്നതിനെ വിളിക്കുന്നത്. നിർദ്വന്ദ്വമായിരിക്കുന്ന സുഖത്തിന്റെ സ്ഥായി ഭാവമാണ്. ആ സ്ഥായി ഭാവത്തിൽ ഈ ദ്വന്ദ്വാത്മകമായ എല്ലാ അനുഭവങ്ങളും അന്തർഭവിച്ചു പോകും. ശരിക്കുള്ള വാക്കതാണ് അത്, അന്തർഭവിപ്പിക്കും. ഭാഷകാരൻ പറയും, സർവത സംപ്ലുതോദക സ്ഥാനീയം വേറൊരു ഭാഗത്ത് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. യാവാനർത്ഥ ഉദപാനി എന്ന് പറയുന്നിടത്ത്. അപ്പോൾ ഒരു തത്വജ്ഞന്റെ വിഷയാനുഭവം എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ സഹജ ആനന്ദത്തിൽ അത് അന്തർഭവിച്ചു പോകും. അവിടെ അന്തർഭവിച്ചു പോകുന്നത് കേവലമായ സുഖാനുഭവം മാത്രമല്ല, അതിന്റെ വിപരീത കൊടിയും. ഈ അനുഭവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഏകദാനമായതുകൊണ്ട് അതിൽ ദ്വന്ദ്വങ്ങൾക്ക് ദ്വന്ദ്വം കൊണ്ട് രൂപത്തിൽ നിലനിൽക്കാൻ പറ്റത്തില്ല. എല്ലാ അനുഭവങ്ങളും ഇതിൽ അന്തർഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തത്വജ്ഞാനിയുടെ വ്യവഹാര ഭൂമികയിൽ എല്ലാ അനുഭവങ്ങൾക്കും സ്ഥായിയായി, അതിൻ്റെ ഒരു സ്ഥായി ഭാവമായി ഈ സഹജഭാവം നിൽക്കുന്നു. ഈ സഹജഭാവത്തിൻ്റെ ഉപരിതലത്തിൽ മറ്റുള്ള അനുഭവങ്ങൾ നീക്കുന്നു. അപ്പൊ തന്റെ സഹജഭാവത്തിൽ നിന്നുകൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുന്നുണ്ട്. ഒരു തത്വജ്ഞാനിക്ക് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ സ്വാമിയുടെ അനുഭവമില്ല, കൃത്രിമമായ നാട്യങ്ങളുടെ ആവശ്യമില്ല, മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ഭാവപ്രകടനങ്ങളുടെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഈ സഹജഭാവത്തെ ബാധിക്കുന്നതിന് വിഷയാനുഭവത്തിന് കഴിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ വിഷയാനുഭവങ്ങളും ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ സഹജഭാവത്തോട് ചേർന്നു പോകുന്നു. അവിടെ ലൗകികന്റെ വിഷയാനുഭവവും തത്വജ്ഞാനിയുടെ വിഷയാനുഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രജ്ഞന്റെ വിഷയാനുഭവത്തിൽ വിഷയരതിയുണ്ടാകും. ആത്മജ്ഞന്റെ വിഷയാനുഭവത്തിൽ ആത്മരതി സംഭവിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഒരിടത്ത് വിഷയരതി സംഭവിക്കുന്നു, വേറൊരിടത്ത് ആത്മരതി സംഭവിക്കുന്നു. വിഷയം അപ്രത്യക്ഷമാകുകയല്ല, വിഷയം നിലനിൽക്കുന്നുണ്ട്, വിഷയ അനുഭവമാണ്, പക്ഷേ വിഷയരതിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മരതി. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു ആ ക്രീഡ. അവിടെ ഒരു ക്രീഡയുണ്ട് എന്നുവെച്ചാൽ ഒരു അനുഭവമുണ്ട്, ഒരനുഭൂതിയുണ്ട്. അത് വിഷയ സാന്നിധ്യത്തിലും വിഷയത്തിന്റെ അസാന്നിധ്യത്തിലും അനുഭൂതിക്ക് മാറ്റമില്ല. അത് ഏകതാനം എന്നതിനെ കുറിച്ച് പറയും. ഏകരൂപത്തിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഉപനിഷത്തുകളിലും മറ്റും പറയുന്നത്. ഓരോ ആനന്ദങ്ങളെക്കുറിച്ചും പറഞ്ഞു പറഞ്ഞു പോയിട്ട് പറയുന്നു. എല്ലാ ആനന്ദങ്ങളും ആത്മാനന്ദത്തിൽ അന്തർഭവിച്ചു പോകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആത്മാനന്ദവുമായി അത് ഇവിടെ ഭഗവാനും പറഞ്ഞു. സർവത സമ്പ്ലോദക സ്ഥാനി എന്ന് പറയുന്നിടത്ത് അത് പറഞ്ഞു. ഈ സഹജമായ ആനന്ദം എല്ലാ ആനന്ദങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ അതിനെയെല്ലാം അതിലംഘിച്ച് തന്നിൽ തന്നെ വർത്തിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ വിഷയരതി കൂടാതെ തത്വജ്ഞാനിക്ക് ആത്മരതി സ്ഥായിയായി നിൽക്കാൻ കഴിയും. അങ്ങനെ സ്ഥായിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്, ആത്മക്രീഡ എന്ന് പറയുന്നത്. മഹാനിർവാണം ഗീതയിലും പറയുന്നുണ്ട്, അതേ ശബ്ദം തന്നെ. ബ്രഹ്മനിർവാണം ഇച്ഛതി, ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു എന്ന് പറയും. അവിടെ നിർവാണം എന്ന് പറയുന്നത് മനോവൃത്തികളുടെ നിർവ്യാപനമാണ്. നിർവാപനം മനോവൃത്തികളുടെ പരിചയമില്ലാത്ത ശബ്ദങ്ങളാണ്. പരിചയമില്ലാത്ത വിഷയത്തിന് പരിചയമില്ലാത്ത ശബ്ദങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. ഇപ്പൊ നിർവാപനം എന്ന് പറയുന്നത് എന്താണ്? വൃത്തികളുടെ വ്യാപാരങ്ങൾ, വിഷയവൃത്തികളുടെ വ്യാപാരങ്ങൾ. ആ വ്യാപാരങ്ങൾ നിലയ്ക്കുന്നതിനെയാണ് നിർവാണം എന്ന് പറയുന്നത്. ഒരഗ്നിയുടെ ജ്വാലകൾ ഇല്ലാതായി കഴിഞ്ഞ പിന്നെ അഗ്നി എവിടെയാണ്? അഗ്നിയുടെ ജ്വാലകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അഗ്നിയില്ല, പിന്നെയും അഗ്നി കാണാം. എങ്ങനെ? കനലായിട്ട് കാണാം. ജ്വാലയില്ലാത്ത അഗ്നി. അതുപോലെ വൃത്തികളുടെ നിർവാപനം സംഭവിക്കും. ആത്മാവ് കേവല ജ്യോതിസായി നിൽക്കും. അതാണ് അടുത്ത് പറയുന്നത്, തഥാ അന്തർജ്യോതിരേവ എന്ന് പറയുന്നിടത്ത് അതാണ് പറയുന്നത്, വിശദീകരിക്കുന്നത്. അതുകൊണ്ട് വിഷയവൃത്തിയിൽ നിൽക്കുന്ന ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ആത്മവൃത്തിയെക്കുറിച്ച് ഉള്ള വിശദീകരണങ്ങൾ, വിശകലനങ്ങൾ കുറേയൊക്കെ ദുർഗ്രഹമായിരിക്കും. അതിന് മനസ്സിന്റെ അന്തർമുഖത കൂടിയെത്തിയത്. ബാഹ്യമായിരിക്കുന്നത്, ബാഹ്യമായിരിക്കുന്ന ദുർവൃത്തികളെല്ലാം പോകണം. ബാഹ്യമായിരിക്കുന്ന സദ്വൃത്തികളെല്ലാം ആന്തരികമാണ്. നേരത്തെ പറഞ്ഞല്ലോ, സത്സംഗം തന്നെ ആന്തരികമായി സംഭവിക്കുന്നു. ഏകാഗിയായി സത്സംഗത്തെ ശ്രവിക്കുന്നു. നിരുപാധികനായി അതിനെ സ്വാംശീകരിക്കണം. ആണ് യഥചിത്താത്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ സഹജാനന്ദം എന്നുള്ളതിൻ്റെ താല്പര്യം കുറേശ്ശെ പിടികിടിക്കണം. അലൗകികന്റെ അല്ലെങ്കിൽ സാധാരണ ജീവന്റെ അനുഭവവും ഇവിടെ പറയുന്ന തത്വജ്ഞാനിയുടെ അനുഭവം അത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തത്വജ്ഞാനിയുടെ അനുഭവത്തിൽ ഇവിടെ പറയുന്ന സഹജമായ ആനന്ദത്തിൽ മുഖ്യമായി വരുന്നത് എന്താണ്? അവിടെ വിഷയരതിയിൽ ആത്മരതി മാത്രമേ ഉള്ളൂ, മറ്റൊന്നുകൂടിയുണ്ട്. അജ്ഞനെ സംബന്ധിച്ച് അയാൾ ചിന്തിക്കുന്നത് എന്താണോ, ഈ വിഷയസുഖങ്ങൾ, ഈ വിഷയസുഖങ്ങൾക്ക് അവിടെ എന്താണ് സ്ഥാനം? തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞന്റെ സഹജമായ ഭാവത്തിൽ അയാളെ സംബന്ധിച്ച് വിഷയസുഖങ്ങളും അതിന്റെ വിപരീത ഭാവങ്ങളും ഒരുപോലെയാണ്. അയാളെ സംബന്ധിച്ച് സുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അതേ ലാഘവത്തോടുകൂടി തന്നെയാണ് അതിന്റെ വിപരീതമായിരിക്കുന്ന ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. സുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ആവശ്യം, ജയത്തെക്കുറിച്ചും മാനത്തെക്കുറിച്ചും മാത്രം ചിന്തിക്കേണ്ട, അതിന്റെ വിപരീത ഭാവങ്ങളും, അതായത് ഒരു സാധാരണ ജീവൻ ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവങ്ങൾ, ഒരു സാധാരണ ജീവൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവങ്ങൾ, ഇതെല്ലാം തത്വജ്ഞന്റെ സഹജാനന്ദത്തിൽ ഒരുപോലെ നിൽക്കുന്നു. അപ്പൊ സുഖം മാത്രം അവിടെ ഒരു ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നപ്പോൾ സുഖമാണ്. അതിനെങ്ങനെ വലുതാക്കാം, അതിനെങ്ങനെ ആർജിക്കാം? ഇവിടെ അങ്ങനെ ഇവിടെ പറയുന്ന തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ സുഖവും ദുഃഖവും രണ്ടും ഒരേ തലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, അതിൽ വ്യത്യാസമില്ല. അതാണൊരു വ്യത്യാസം. അങ്ങനെ ഒരു സഹജമായ ആനന്ദത്തിൽ ഇരിക്കുന്ന ഒരാള് ലോകത്തിന്റെ ദുഃഖത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നാണ് മറ്റൊരു ചോദ്യം ചിലരുടെ മനസ്സിൽ വരുന്നത്. ഇവിടെ പറയുന്ന സഹജ ആനന്ദത്തിലിരിക്കുന്ന ആള് എന്നെ കുറിച്ച് പറയുന്ന എന്താണ്? സർവത്ര സമദർശിനഃ ആത്മോപമ്യേന സർവത്ര സമം പശ്യതി അർജുന. ഒരുപാട് ഭാഗങ്ങളിൽ ഭഗവാൻ അങ്ങനെ ഒരു ആളിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയൊരു സഹജ ഭാവത്തിന് സമദർശിത്വം, അതിനോട് ചേർന്നിരിക്കും. സഹജഭാവവും സമദർശിത്വം ഒന്നാണ്. അങ്ങനെ ഒരു സമദർശിയായിരിക്കുന്ന ഒരാൾ ഇവിടെ പറയുന്ന അന്തരാരാമനായി ഇരിക്കുന്ന ഒരുവന് ഈ ലോകത്തിന്റെ ദുഃഖത്തോടുള്ള നിലപാടുണ്ടായിരുന്നു. ചിലരുടെ സംശയം അങ്ങനെയല്ല. അങ്ങനെ ഒരു സർവാത്മഭാവം വന്നു കഴിഞ്ഞാൽ, സർവതാതാത്മ്യമായാൽ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദുഃഖമായൊക്കെ അനുഭവിക്കേണ്ടി വരത്തില്ലേ? അങ്ങനെ ചിലർ ചോദിക്കും, ചിന്തിക്കും. ഒരുവൻ സർവത്തിനോടും താതാന്യപ്പെട്ടു കഴിഞ്ഞാൽ, പ്രാണികൾ പലതരത്തിൽ സുഖത്തെ അനുഭവിക്കുന്നു, ദുഃഖത്തെ അനുഭവിക്കുന്നു. ഈ സുഖദുഃഖങ്ങളോടെല്ലാം അയാളും താതാന്യപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ സുഖത്തെയും മറ്റുള്ളവരുടെ ദുഃഖത്തെയൊക്കെ അയാൾ അനുഭവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജീവൻ അവന്റെ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിച്ചിട്ട് എല്ലാ ജീവന്മാരുടെയും സംസാരത്തെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരത്തില്ല. വീണ്ടും ബന്ധനത്തിലേക്കല്ലേ വിടുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഉണ്ട്. പക്ഷേ അതിവിടെ പറയുന്ന തത്വജ്ഞന്റെ വിശദീകരണം എന്താണ്? ഈ ഭീകരതകളെല്ലാം ഒരാജ്ഞൻ അവന്റെ നിലയിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നതാണ്. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്തരം സമസ്യകളില്ല. ഭൂമിഷ്ഠാൻ യുവശൈലസ്ഥാൻ, ഭൂമിഷ്ഠാൻ യുവശൈലസ്ഥാൻ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് താഴ്വാരത്തിൽ കാഴ്ചകൾ കാണുന്നത് പോലെയാണെന്ന് ഒരു ഉദാഹരണം പറയും. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഒരു കേവല പ്രതീതി മാത്രമാണ്, വസ്തുസത്തയില്ലാത്ത പ്രതീതി. അതിനുവേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ദഗ്ധ പഠന്യായം എന്ന് പറഞ്ഞത്. കരിഞ്ഞ വസ്ത്രം വീണ്ടും വസ്ത്രം പോലെ പ്രതീതമാകുന്നത് പോലെ അവര് തത്വജ്ഞന്റെ അനുഭവമായതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഒരു ഉപമയിലൂടെ മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമമാണ് അവിടെ ചെയ്യുന്നത്. കരിഞ്ഞ വസ്ത്രം വസ്ത്രമല്ല, പക്ഷെ വസ്ത്രം പോലെ കാണപ്പെടുന്നു. അപ്പൊ ലോകത്തിന്റെ ദുഃഖങ്ങളും സുഖങ്ങളും വാസ്തവത്തിൽ അത് സുഖദുഃഖങ്ങളല്ല, പക്ഷെ അതുപോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ജീവനും സുഖദുഃഖങ്ങളില്ല, പക്ഷെ ഉള്ളതുപോലെ കാണപ്പെടുന്നു. തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു? കാണുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അന്നു കണ്ടതിന് വാഴ്ത്തുന്നു, മാമിനികളെന്ന് പറഞ്ഞിട്ടുണ്ട്. സർവദാതാത്മ്യഭാവം കൊണ്ട് ദുഃഖാനുഭവം ഉണ്ടാകുമെന്നാണ് ചോദ്യം. ചിന്തിച്ചു നോക്കുക, സുഖാനുഭവം ഉണ്ടാകും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ദുഃഖാനുഭവം. സഹജഭാവം എന്ന് പറയുമ്പോൾ അത് വിട്ട് അവിടെ മറ്റൊരനുഭവമില്ല. അപ്പോൾ ജീവകാരുണ്യം എന്നെല്ലാം പറയുന്നത് തത്വജ്ഞന്റെ സഹജമായ ആനന്ദത്തിന്റെ ബഹിസ്ഫുരണത്തെ ജീവന്മാർ കാരുണ്യമായി സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഒരു പുഷ്പത്തിൽ നിന്ന് സുഗന്ധം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അതിനെ സുഗന്ധമായി സ്വീകരിക്കുന്നു. പുഷ്പത്തിനത് സുഗന്ധമാണോന്ന് ചോദിച്ചാൽ എന്താണ് സമാധാനം പറയുക? അതിന് സമാധാനമില്ല. ഒരു ചിത്രത്തിന്റെ മനോഹാരിത ഒരാൾ ആസ്വദിക്കുന്നു. ആ ചിത്രം ചിത്രത്തിന് മനോഹരമാണോന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അതുപോലെയാണ് അത് അനുഭവിക്കുന്നതിനവൻ അതിനെ കാരുണ്യമായി അനുഭവിക്കുന്നു. അ അനുഭവിക്കുന്ന അതിനെ സ്വീകരിക്കുന്നവന്റെ തലത്തിൽ അവൻ കാണുന്നതാണത്. തത്വജ്ഞന്റെ നിലയ്ക്ക് അവിടെ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. അതിന് നിരതിശയമായ ഭാവം എന്നേ പറയാൻ പറ്റും. മഹദാനന്ദം എന്നേ പറയുന്നു. ഈ ലോകത്തിന്റെ സംസാരത്തിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചിതനായ ഒരാളാണ്. പിന്നെയും സംസാരം ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ മോചനം മുക്തി എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ. പക്ഷെ അങ്ങനെയെല്ലാം ജീവൻ കൽപ്പിക്കുന്നുണ്ട്. എങ്ങനെ കൽപ്പിക്കുന്നു പറയും. എന്റെ ദുഃഖം കൊണ്ട് ഗുരു ദുഃഖിക്കുന്നു, എന്റെ സുഖത്തിൽ ഗുരു സുഖിക്കുന്നു. അജ്ഞന്റെ കൽപ്പനയാണ്. തത്വജ്ഞന്റെ നിലയിൽ എന്താണ് ഇതെല്ലാം ദഗ്ധപടം പോലെ. ഒരാഭാസം മാത്രം, ആഭാസം മാത്രം സർവവും. അത് വസ്തു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുന്ന ഒരുവൻ അതെങ്ങനെ മനസ്സിലാകുന്നു? അവൻ എത്ര വിശദീകരിച്ചാലും അത് മനസ്സിലാകത്തില്ല. പ്രപഞ്ചം അന്തസ്സാര ശൂന്യമാണ് എന്ന് ധരിച്ച് അതിൽ നിന്ന് വിട്ട് തന്റെ സഹജഭാവത്തിൽ നിലയുറച്ചിരിക്കുന്ന ഒരു മഹാത്മാവിന്റെ വാക്ക്, പ്രവൃത്തി, ബാഹ്യമായ കാര്യങ്ങളെല്ലാം ഒരജ്ഞൻ തന്റെ നിലയിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ട് വിലയിരുത്തി തീരുമാനിക്കുന്നത് എങ്ങനെ ശരിയാകും? അതിലെവിടെയാ ശരിയുടെ അംശം വരുന്നത്? പറയും തത്വജ്ഞൻ തത്വജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുന്നതിൽ നിന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാലോ? ശരിയാണ്, തത്വജ്ഞൻ തത്വജ്ഞന്റെ നിലയിൽ നിന്ന് വിശദീകരിച്ചാലും അതിനെ ഗ്രഹിക്കുന്നത് അജ്ഞന്റെ നിലയിൽ നിന്ന്. ആ ഒരു വ്യത്യാസം എപ്പോഴും നിലനിൽക്കും. അജ്ഞന് തത്വജ്ഞന്റെ നിലയിൽ അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. തത്വജ്ഞന് സ്വന്തം നിലയിൽ വിശദീകരിക്കാം, പക്ഷെ സ്വീകരിക്കുന്നവന് തന്റെ നിലയിൽ സ്വീകരിക്കാൻ പറ്റും. അതിൻ്റെതായ ഒരു പരിമിതി ഇതിൽ വരും. അതുകൊണ്ട് പരമാർത്ഥത്തിൽ എന്താണ് ആ തത്വജ്ഞാനിയുടെ സഹജഭാവത്തെ ബാധിച്ചുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. ലോകത്തിന്റെ സുഖമോ ദുഃഖമോ പ്രാരബ്ധങ്ങളോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ അതെല്ലാം ലോകത്തിന് വേണ്ടി തന്നെയാണ്. ഇതിലൊന്നും തത്വജ്ഞന് യാതൊരു പങ്കുമില്ല. സ്ഥിതപ്രജ്ഞന് ഇതുമായിട്ട് യാതൊരു ഇടപാടുകളുമില്ല. അയാൾ അയാളുടെ സഹജഭാവത്തിൽ നിൽക്കുന്നു. അതും എങ്ങനെ നിൽക്കുന്നു? ആത്മരതനായി നിൽക്കുന്നു. ആനന്ദത്തിന്റെ സഹജമായ ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ യാതൊരു ഏറ്റക്കുറച്ചിലുകളും ന്യൂനതകളും സംഭവിക്കുന്നില്ല. അതെങ്ങനെ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും നിരവധി ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ നമ്മൾ മനനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കും. ആ തത്വജ്ഞാനിയുടെ സഹജമായ നില എന്ന് പറയുന്നത് അത് ആനന്ദപൂർണമാണ്. ഇവിടെ പ്രപഞ്ചത്തിന്റെ യാതൊരു ലാഞ്ചനയും, പ്രപഞ്ചത്തിന്റെ യാതൊരു ദ്വന്ദ്വാത്മക ഭാവങ്ങളും അതിനെ ഭഞ്ജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്തരാരാമ ആത്മനി ആരാമ ആക്രീഡ യേശു അന്തരാമ ആരാമ. അതാണ് തത്വജ്ഞാനിയുടെ ഒരു ലക്ഷണം. യോന്ത സുഖോന്തരാരാമ തഥാന്തർജ്യോതിരേവയാ സ യോഗീ ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി.